ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് എന്ന് പറയാൻ പാടില്ലെന്നാണ്. പൊതുവെ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ, പ്രത്യേകിച്ചും കേരളത്തിലും നിലപാട്, കേരളത്തിൽ മാത്രമല്ല ബാരക് ഒബാമ മുൻ അമേരിക്കൻ പ്രസിഡന്റ് പണ്ടവിടെ ട്വിൻ ടവറൊക്കെ തകർത്തല്ലോ, അതുകഴിഞ്ഞ് ഈ തീവ്രവാദത്തിനെതിരായിട്ട് വലിയൊരു ആഗോളതലത്തിലൊരു നിലപാടുണ്ടായപ്പോൾ ബാരക് ഒബാമ പറഞ്ഞു എന്ന് പലരും ഈ പദം ഉപയോഗിച്ച്, ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക് ടെററിസം. ഒബാമ പറഞ്ഞ് അങ്ങനെ പറയാൻ പാടില്ല, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ തമ്മിൻ്റെ ഒരു അകൽച്ചയുണ്ടാവും. പ്രധാനമായും ഉദ്ദേശിച്ചത് ഈ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചിട്ടാണ്. അമേരിക്കയിൽ ക്രിസ്ത്യാനികളാണല്ലോ, അപ്പോ മുസ്ലിങ്ങളെ മുഴുവൻ മറുപക്ഷത്ത് നിർത്തി ചിന്തിക്കും, അതായത് തീവ്രവാദത്തിന്റെ പക്ഷത്ത് നിർത്തി ചിന്തിക്കും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല, ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയാൻ പാടില്ല. വേണമെങ്കിൽ നമുക്ക് ഇസ്ലാമികം വിട്ടിട്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ എന്ന് പറയും എന്ന് പറഞ്ഞു. ഉടനെ ഇതിനെതിരായ വിമർശനങ്ങളും ഉണ്ടായി. അന്ന് തന്നെ ഇതിനെതിരായ വിമർശനം ഉണ്ടായത് ഒബാമ ബൗദ്ധികമായ ഒരു സത്യസന്ധത ഇല്ലാത്തയാളാണ്. വാസ്തവത്തിൽ തീവ്രവാദം നടന്നത് ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ്, അല്ല മറ്റൊന്നിന്റെയും പേരിലല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം നടത്തുകയാണെങ്കിൽ അതിന് ഇസ്ലാമിക തീവ്രവാദം എന്ന് തന്നെ പറയണം. അതിന് ലോകത്തുള്ള 25% വരുന്ന മുഴുവൻ മുസ്ലിങ്ങൾക്കും അതിന് ഉത്തരവാദിത്വമില്ല, അതെല്ലാവരും അംഗീകരിക്കും. പക്ഷേ തീവ്രവാദം നടന്നതെന്നതിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിലാണ്. കാരണം ഈ ഇസ്ലാമിസ്റ്റുകൾ, ഈ തീവ്ര ഗ്രൂപ്പുകൾ, അവർ പൊതുവെ പറയുന്ന സലഫികളൊന്നും, സലഫി ഗ്രൂപ്പ് ഈ കേരളത്തിലും കുറച്ചു പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ISIS അവിടെ പോയി ആടിമേയ്ക്കാൻ പോയെന്ന്. അത് സലഫി ചിന്താഗതിയാണ്. സലഫി ചിന്താഗതി പറയുന്നത് മുഹമ്മദ് നബി, അത് കഴിഞ്ഞ് 1, 2, 3 ഈ തലമുറകളിലാണ് ശരിയായ ഇസ്ലാം ഉണ്ടായിരുന്നത്. ഇപ്പൊ ശരിയായ ഇസ്ലാമാണെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകണമെന്നാണ്, ആ കാലത്ത് പോയി ജീവിക്കുന്നത്, അതാണ് ആടിമേയ്ക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. അന്ന് ആൾക്കാർ ആടിമേച്ച് ജീവിച്ചിരുന്നു. ഈ സലഫി ആശയങ്ങൾ അവർ ഇസ്ലാമിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അവരുടെ അവർ പറയുന്നത് അവർക്ക് ശരീഅത്ത് ലാ നടപ്പിലാക്കണമെന്നാണ്, വേറെ ഒരു ലായും പാടില്ല. ശരീഅത്ത് ലാ എന്ന് വെച്ചാൽ ഇസ്ലാമിക നിയമങ്ങളാണ് സമൂഹത്തിൽ നിൽക്കേണ്ടത്. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ അത് ദൈവദത്തമായ നിയമങ്ങളാണ്. ഇവരുടെ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഇവർ ആവിഷ്കരിക്കുന്നത് ഖുറാനെയും ഹദീസുകളെയും വ്യാഖ്യാനിച്ചിട്ടാണ്. എന്നിട്ടാണ് അവർ പറയുന്നത് അതിന് ജിഹാദ് ആവശ്യമാണ്. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായും പറയുന്നുണ്ട് വാളുകൊണ്ടാണ്, നിശായുധം കൊണ്ടാണ്. പണ്ട് വാളായിരുന്നു, ഇന്ന് ബോംബും തോക്കും. അപ്പോൾ മറുപക്ഷം പറയുന്നത് ഖുർആൻ ഹദീസുകളെ വ്യാഖ്യാനിച്ചിട്ട് ശരീഅത്തില്ല നടപ്പിലാക്കണമെന്ന് പറയുന്നു. അവരുടെ സിദ്ധാന്തം ലോകം മുഴുവൻ ഇസ്ലാം ആകുന്നത് വരെ ജിഹാദ് ചെയ്യണമെന്നാണ്. അപ്പൊ പിന്നെ ഇത് ഇസ്ലാമിക തീവ്രവാദമല്ലാതെ എന്താണ്? അപ്പൊ അതിനങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു ബൗദ്ധികമായ വഞ്ചനയാണ് എന്നാണ് മറുഗ്രൂപ്പ് പറഞ്ഞത്. രണ്ട് ഗ്രൂപ്പുണ്ട് ഇതിനകത്ത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അനുസരിച്ച് ഇസ്ലാമിലെ ഒരു ചെറിയ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. എന്നാലും അവര് അവർക്കതിന് പ്രമാണമായിരിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയാണ്. അല്ലാതെ വേറെ ഒരിടത്തും അവർ കമ്മ്യൂണിസമോ മാർക്സിസമോ പഠിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് കൂടുതലും ഈ തീവ്രവാദം നടക്കുന്നത് ഇസ്ലാം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ, നൈജീരിയ, ഇങ്ങനെയുള്ള ഇതെല്ലാം ഇസ്ലാമിക ഭൂരിപക്ഷമായിട്ടുള്ള ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ ഈ തീവ്രവാദം കൊണ്ട് ഇവരുടെ കണക്കെടുത്ത് നോക്കിയിട്ട്, കാരണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇത് നടക്കുന്നത്, അവിടെ നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങൾ പൂർണമായും ശരിയത്തില്ല, അല്ല നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അവര് ഈ ജിഹാദ് ചെയ്യുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ജിഹാദിൽ മരിക്കുന്നത് 80% ശരിയായ കണക്കനുസരിച്ച് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെ അവർ കൊണ്ടുവന്നത്. ഇപ്പോ ISIS, അൽഖ്വയ്ദ, താലിബാൻ, ബോക്കോ ഹറാം, അബു ഹുസൈൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും ചെയ്യുന്നത് കൊല്ലുന്ന മുസ്ലിങ്ങളെ തന്നെ കൂടുതലും. പിന്നെ മുസ്ലിങ്ങൾ കൂടാതെ ക്രിസ്ത്യാനികളെയും കൊല്ലും, ഇന്ത്യയിൽ വന്ന ഹിന്ദുക്കളെ കൊല്ലും. അതൊക്കെ ഓരോ സൗകര്യം പോലെ അവരെ ഈ ഇവരുടെ ഈ മുസ്ലിം രാജ്യങ്ങളിൽ തീവ്രവാദം നടപ്പിലാക്കിയിട്ട് പിന്നെ അവർ തിരിയുന്നത് അമേരിക്ക, റഷ്യ, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ് ഇവിടേക്ക് അവർ പോകുന്നുണ്ട്. ഇവിടേക്ക് പോയി പൊട്ടിത്തെറിയുകയും പലതരത്തിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇവർ തക്ബീർ വിളിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൊല്ലുമ്പോഴൊക്കെ അവർ വിളിക്കുന്ന അല്ലാഹു അക്ബർ എന്നാണ്. പിന്നെ ഇത് ഇസ്ലാമിക തീവ്രവാദം എന്നല്ലാതെ എന്ത് പറയും? ഇസ്ലാമിന്റെ ഒരു ന്യൂനപക്ഷം അവരുടെ തീവ്രവാദമാണ്. ഭൂരിപക്ഷം അതിന് ഉത്തരവാദിയല്ല. പക്ഷെ ആ മതഗ്രന്ഥത്തെ അങ്ങനെ വ്യാഖ്യാനിച്ച് ഇതൊക്കെ ചെയ്യുന്നതിനൊരാവേശം അവരിലുണ്ട്. അതവർ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ എത്രയോ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷർ ഈ തൊഴിൽ, ഹർക്കത്ത് ഇസ്ലാം, എത്രയോ ഗ്രൂപ്പുകളാണ്. ജെയ്ഷെ മുഹമ്മദ്, ഒരുപാട് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ. എന്റെ പേരുകൾ കേട്ടാൽ തന്നെ അറിയാം എല്ലാം ഇസ്ലാമികമാണ്. ആ പേരുകൾ കുറവ്, അതാണ് ഇസ്ലാമിന്റെ പേരിൽ അവർ ചെയ്യുന്നത്. എല്ലാവരും ഈ സുന്നികളിൽപ്പെട്ട സലഫി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. മറ്റവരിത്രയും അതൊക്കെ ഇതിന്റെ ഈ സലഫി ആശയം വരുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. പ്രവാചകന്റെ ആ കാലത്തിലേക്ക് തിരിച്ചു പോകണം. ഈ കേരളത്തിൽ പോലും സലഫിസ്റ്റുകളാണ് ഇവിടെ നിന്നും കുറെ പേരൊക്കെ പോയില്ലേ ISIS-ലൊക്കെ ചേരാൻ. അപ്പൊ ഈ സലഫി ആശയക്കാരാണ് അവർക്ക്. അതും ആത്യന്തികമായി ഇവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എത്ര, 72 സുന്ദരികളാണ് മരിച്ചു ചെന്നു കഴിഞ്ഞാൽ. ഇതാണ് ഇവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് 72 സുന്ദരികളൊക്കെ പോകുന്ന അങ്ങോട്ടുണ്ട്. ഇവിടെ മദ്യം നിഷിദ്ധമാണ്, പക്ഷെ അവിടെ മദ്യം നിഷിദ്ധമല്ല. എന്നുവെച്ചാല് അതിപ്പോ ഇവിടെ ബോംബെയിലൊരുത്തൻ കുറെ എണ്ണത്തിന് വിടിവിച്ചു വന്നല്ലോ, താജ് ഹോട്ടലിലെ ആക്രമണം നടത്തി. അവൻ പറഞ്ഞു അവന്റെ കുടുംബത്തിന് പൈസ കൊടുത്തു. അത് പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ തീവ്രമായത് ഈ എണ്ണപ്പണം വന്നതിന് ശേഷം. എണ്ണപ്പണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പണം കുറച്ച് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു തീവ്രവാദത്തിൽ. അപ്പോഴാണ് ഈ തീവ്രവാദം ഇത്രയും കൂടിയത്. ഈ ISIS-നൊക്കെ ഈ പണമൊക്കെ എണ്ണയുടെ പണമാണ്. ഇനി ഇവരെല്ലാം അഫ്ഗാനിസ്ഥാനും ഇറാഖിലുമൊക്കെ പോയിട്ട് എണ്ണപ്പാടങ്ങൾ പിടിച്ചടക്കി അവിടെ നിന്ന് എണ്ണ കള്ളക്കടത്ത് നടത്തി പണം ഉണ്ടാക്കി. അഫ്ഗാനിസ്ഥാനാണ് ഈ OPM കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കി. ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അവര് പല രീതിയിൽ അവര് പണം ഉണ്ടാക്കുന്നുണ്ട്, ബിസിനസ്സുകാരെ പണം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ ISI എന്താണ് അവിടെ അവരുടെ രഹസ്യ പോലീസ് ഉണ്ടല്ലോ ISI, അവരെല്ലാം പണം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ധാരാളം പണം. കാരണം അപ്പോ അത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ആധാരമായിരിക്കുന്ന പ്രമാണം ഖുറാൻ തന്നെയാണ്. അവരതിനങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഒരു കാര്യം ശരിയാണ്, ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇതാഗ്രഹിക്കുന്നുണ്ട്. അവർ സമാധാനമായി, കാരണം ഈ ടെററിസം വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തിനും ഇവരുടെ വ്യവസായങ്ങൾക്കൊക്കെയാണ് നാശം വരുന്നത്. അതുകൊണ്ട് അവരിപ്പോ സൗദി പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യത്ത് ടെററിസം അവര് അനുവദിക്കുന്നില്ല, അവിടെ നടത്താൻ അവര് സമ്മതിക്കില്ല. പക്ഷെ അവരുടെ പണം പുറത്തു പോകുന്നുണ്ടെന്നാണ് മറ്റൊരു ഇത് പറയുന്നത്. ടെററിസത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ അവിടുന്ന് ഒരുപാട് പണം വന്നിട്ടുണ്ട്, കേന്ദ്ര ഏജൻസികളൊക്കെ അത് പിടിച്ചിട്ടുണ്ട്. അവിടെ അവര് ഇവിടെ വരുമ്പോഴത്തേക്ക് അവർ പുതിയ പേരുകളൊക്കെ ഇടും. എന്താണ്, മനുഷ്യാവകാശ സംഘടനകൾ, ഡെമോക്രാറ്റിക് സംഘടനകൾ, ഇങ്ങനെയൊക്കെ പറയുന്നു. മതത്തിന്റെ പേര് പറയത്തില്ല. കാരണം കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാർ ബോധമുള്ളവരാണ്. മതം പറഞ്ഞ ടൂറിസം അങ്ങനെ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് അവര് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കി, മനുഷ്യാവകാശത്തിന്റെ പേരിൽ സംഘടന ഉണ്ടാക്കി, എന്താണ് സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടാക്കി, ആന്തരികമായിട്ട് ടെററിസത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെ സംഘടിപ്പിക്കുന്നു ആൾക്കാർ. അതും ചെയ്യുന്നുണ്ട്. അത് പൈസ കൊടുത്താ വാങ്ങുന്നവരെയൊക്കെ കൊടുത്തിച്ചേർത്ത് ആ അതൊക്കെ ചെയ്യും. അതെല്ലാം ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇവരെ വിശ്വസിക്കരുത്. ഇവരുടെ ഈ ദളിത് പ്രേമം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അംബേദ്കർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ടെററിസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അത് തിരിച്ചറിയണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെ ഇന്ന് കാശും വാങ്ങിച്ചുകൊണ്ട് ആൾക്കാർ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ട് കേരളത്തിൽ തന്നെ. അങ്ങനെയാണ്, അത് വേറൊരു ഭാഗത്ത് അങ്ങനെ നടക്കുകയാണ്. അതിന്റെ പിന്നിൽ പറയുന്നത് പോലെ സമ്പത്തും രാഷ്ട്രീയവും ഇത് രണ്ടുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തീവ്രവാദം ലോകത്തിന് ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ISIS ഒക്കെ എത്ര പേരെയാ കൊന്നത്, ഒരുപാട് പേരെ കൊന്നു. അവര് ഇറാഖിലൊക്കെ ചെന്നപ്പോ അവിടെയുള്ള ഈ പ്രാചീനമായ ഗോത്രവർഗങ്ങളെയൊക്കെ യസീദികളെയൊക്കെ അവര് ഒരുപാട് കൊന്നൊടുക്കി. ഒന്നുകിൽ അവരുടെ മതത്തിൽ ചേരുക. ഇന്ന് ഈ അടുത്ത കാലത്ത് നടന്നതാണ്, സ്ത്രീകളെ മുഴുവൻ അവര് വിൽക്കും. യസീദി എത്രയോ അവര് കീഴടക്കുന്ന പ്രദേശങ്ങൾ അവരാവശ്യപ്പെടുന്നത് പുരുഷന്മാരോട് ബലാൽ അല്ല, ഇത് കഥയൊന്നുമല്ല. പണ്ടൊക്കെയാണ് ഇങ്ങനെ നടന്നതെന്നുള്ളതല്ല, ഈ അടുത്ത സമീപകാലത്ത് നടന്നതാണ്. പുരുഷന്മാരെല്ലാം ബലം പ്രയോഗിച്ചു മതപരിവർത്തനത്തെ, സ്ത്രീകളെയൊക്കെ ലൈംഗിക അടിമകളാക്കും. ഈ ജിഹാദിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്യാമ്പുകളെ കൊണ്ടുപോകും, അവർ ജീവിതകാലം മുഴുവൻ ലൈംഗിക അടിമകളായിരിക്കും. ഇത് ഇപ്പം നടന്ന കാര്യങ്ങളാണ്, എന്താ ഇതൊന്നും പണ്ട് നടന്ന കാര്യമുണ്ട്. ഇതെല്ലാം ഇവർ ചെയ്യുന്ന ഇസ്ലാമിന്റെ പേരിലാണ്. പക്ഷേ എന്നാ ഇസ്ലാമിക തീവ്രവാദമെന്ന് പറയരുത് എന്ന് കേരളത്തിലെയും എന്താണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ വലിയ നിർബന്ധമാണ് അവർക്ക്. കോൺഗ്രസ്സുകാരും അങ്ങനെ എല്ലാ പാർട്ടിക്കാരും. അപ്പൊ അതിനവർ വേറെ വ്യാഖ്യാനം കൊടുത്തത് കൊളോണലിയസത്തിനെതിരാണ്, സാമ്രാജ്യത്വത്തിനെതിരാണ് അവരുടെ യുദ്ധം, അങ്ങനെയൊക്കെ കാണുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ചൈനയിൽ ഉയഗർ എന്ന് പറയുന്ന മുസ്ലിംസ് അവരെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട് ചൈനീസ് ഗവൺമെന്റ്. അതിനെക്കുറിച്ച് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ഒരു അക്ഷരവും ഉണ്ടത്തില്ല, അതിനെക്കുറിച്ച് അവരൊന്നും പറയത്തില്ല. അതുകൊണ്ട് ഇതിലെല്ലാം ഇത് രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയവും ഇതൊക്കെയാണ് ഇതിനെ വളർത്തുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ചു. അപ്പൊ ഗുരു ഇത് പറഞ്ഞ കാലമൊന്നുമല്ല ഇന്നത്തെ കാലം. ഗുരു കേവലം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ മതഖണ്ഡനം ചെയ്യരുതെന്നാണ്. മതങ്ങൾ പരസ്പരം വാദപ്രതിവാദം നടത്തി ഖണ്ഡനം ചെയ്യരുതെന്ന് ഗുരു പറഞ്ഞു. ഇന്നതല്ല, ഇത് മതം മനുഷ്യനെ ഖണ്ഡിക്കുകയാണ്, മനുഷ്യനെ കഷണങ്ങളാക്കുകയാണ്. അതാണ് ഇന്നത്തെ തീവ്രവാദം. അപ്പോ ഇങ്ങനെ ഒരു ഭാഗത്ത് അവർ തഴച്ചു വളരുമ്പോൾ മറുഭാഗത്ത് മറ്റു മതങ്ങളിലും അതിന്റെ ഒരു പ്രവണത വരും. ഹിന്ദുക്കളുടെ ഇടയിലും വരുന്നു, ഹിന്ദു തീവ്രവാദമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവരല്ലേ പറഞ്ഞു മുസ്ലിങ്ങളെല്ലാം കൊല്ലണം, അവര് തീവ്രവാദികളാണ്. ഇത് പകരത്തിന് പകരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ആഭ്യന്തരമായ കലാപങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ, സിവിൽ വാർ ഉണ്ടാകും. അല്ലാതെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. ഒരു ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആഭ്യന്തര കലാപത്തിൽ കലാപം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടം ഉണ്ടാകും, ഹിന്ദുവിനോ മുസ്ലിമിനോ മാത്രമല്ല. കാരണം പിന്നെ ഇന്ത്യ പാക് വിഭജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വാദിച്ചു. ഹിന്ദുക്കളുടെ ജിന്നയെ പോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും, സവർക്കറിനെ പോലെ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ഭയങ്കരമായി വാദിച്ചു. വിഭജിച്ചേ തീരൂ, രണ്ട് രണ്ടാക്കണം, ഇങ്ങനെ വാദിച്ചു വിഭജിച്ചു. വിഭജിച്ചപ്പോൾ എന്ത് പറ്റി? രണ്ടു ഭാഗത്തും ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം വെട്ടിക്കൊന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, ഭയങ്കരമായ നാശമുണ്ടായതിപ്പോ ആർക്കാണ് കൂടുതലെന്ന് നോക്കിയിട്ട് കാര്യമുണ്ടല്ലോ, ആർക്ക് കൂടുതലാണ് കുറവാണ്. ഭയങ്കരമായ കൂട്ടക്കുറകളാണ് നടന്നത്. ഒരുപാട് പേർക്ക് പ്രാണൻ മാത്രം തിരിച്ചു കിട്ടി. ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പ്രാണനും കയ്യിലെടുത്തുകൊണ്ട് ഓടി ആൾക്കാർ, എല്ലാം ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ അവരുടെ സ്വത്തുക്കൾ മാത്രമല്ല, ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും എല്ലാം രണ്ടു ഭാഗത്തായിപ്പോയി. ഭാര്യ അവിടെയാണെങ്കിൽ ഭർത്താവ് ഇവിടെ വന്നു കോട്ടത്തിനിടയിൽ. അവിടെ ആയ ഭാര്യ മുസ്ലിമാണ്, ഇവിടെ ആയ ഭർത്താവ് ഹിന്ദുവായി. ഇത് തിരിച്ചും മറിച്ച് സംഭവിച്ചു വളരെ വ്യാപകമായി. എന്താണ് ഹിന്ദു മുസ്ലിം? ആ ഇന്ന് നമ്മള് മലയാളികളത് അറിഞ്ഞില്ല, അതിന്റെ തീവ്രത ഇവിടെ മനസ്സിലാക്കിയില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു ഇവിടെ ഈ മാപ്പിള ലഹളെ അല്ലാതെ വലിയ കാര്യമായി നടന്നില്ലല്ലോ. അതും ഒരു ഭാഗത്തെ കാണുന്നുള്ളൂ, മറ്റേ അതല്ല. വടക്കേ ഇന്ത്യയെ മുഴുവൻ ബാധിച്ച് ഈ കലാപം, അത് ആ രണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനുമായിട്ട് മാത്രമല്ല, അപ്പുറം ഇപ്പുറവും നടന്നു. അപ്പോ അന്നത്തെ ഒരു പ്രത്യേകത, ഈ വിഭജനത്തിന് ശേഷം ഹരിദ്വാർ ഋഷികേശ് ഈ ഭാഗത്തൊക്കെ സന്യാസിമാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചെന്നാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്നും എല്ലാം നഷ്ടപ്പെട്ടു വന്നവര് ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല, അവർ പോയി എന്തായി സന്യാസിയായി, അവരെല്ലാം സന്യാസിമാരായി. അതവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയും സന്യാസിമാർ വളരെ കുറവായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെ ലക്ഷക്കണക്കിന് സന്യാസിമാരായി. അവരാണ് ഗോവധ നിരോധത്തിനെതിരായിട്ടൊക്കെ അവിടെ സമരം നടത്തിയതും നെഹ്റുവിന്റെ പട്ടാളം വെടിവെച്ചു വന്നതും കുറെ പേര്. അപ്പോ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നും വടക്കേ ഇന്ത്യയിൽ ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു മുസ്ലിം വിരോധം അവിടെ നിൽക്കുന്നത്. ആ വിഭജനത്തിന്റെ തുടർച്ചയാണ്, അത് പെട്ടെന്നുണ്ടായതല്ല, ഇത് വിഭജനത്തിന്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ കേരളത്തിലുള്ളതുപോലെ ഒരു ഹിന്ദു മുസ്ലിം സൗഹാർദ്ദമൊന്നുമില്ല. അവർ ഏറ്റുമുട്ടത്തിലേ ഇരിക്കും, പക്ഷെ രണ്ടുപേരും സ്വതന്ത്രരായിട്ടാണ് ജീവിക്കുന്നത്, പ്രത്യേകം പ്രത്യേകം. അവരുടെ ഇടയിലൊരു മൈത്രി. ഇന്നും അവർ ആ പഴയ മുറിവുകളൊക്കെ ഉണക്കാതെ സൂക്ഷിക്കുകയാണ്. അവരുടെയൊക്കെ മനസ്സിലുണ്ട്, ഹിന്ദുക്കളുടെ മനസ്സിലുണ്ട്, മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം അത്രമാത്രം നഷ്ടം രണ്ടു കൂട്ടർക്ക് സംഭവിച്ചു. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഈ സ്വാമിമാരൊക്കെ ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം അവന്റെ തലയും പോകും, അത് അവൻ ആലോചിക്കുന്നില്ല. അല്ല, മുസ്ലിങ്ങൾ കൊല്ലാൻ വേണ്ടി നിന്നു കൊടുത്തില്ല. അതൊക്കെ വളരെ അബദ്ധമാണ്, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അബദ്ധമാണ്, ദോഷമാണ്. ദോഷം എന്ന് വെച്ചാൽ അതിന്റെ ദോഷം വലിയ ഇത്രയും ഹിംസ, കൊലപാതകം, ഇത്രയും വലിയൊരു ഹിംസ ആരും പ്രതീക്ഷിച്ചില്ല. ആ വിഭജനത്തിന്റെ ആ പ്രക്രിയകൾ നടക്കുമ്പോൾ ഈ രണ്ടു ഭാഗത്തും അതുപോലെ കൊലയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതിയ ബംഗാളി സാഹിത്യം, അന്ന് എഴുതിയ നോവലുകൾ ഒക്കെ വായിച്ചു നോക്കണം. ശരിക്കും എന്താണ് വിഭജനകാലം നടന്നുള്ള അത് വളരെ സ്പഷ്ടമാണ്. ബംഗാളി സാഹിത്യം അതെല്ലാം ഒരുപാട് ബുക്കുകൾ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ബുക്കുകൾ. വളരെ ക്രൂരമായിട്ടാണ് നടന്നത്. അപ്പോ ഒരു മതകലഹം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. മതകലഹം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീ ആണിക്കത്തും പോലെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാശി താമസിക്കുമ്പോൾ, ഇപ്പോഴത് അധികം ഇല്ല, അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലാപം ഉണ്ടാകാറുണ്ട്. അതൊരു കലാപമാണ്, ഒരുപാട് പേരൊന്നും മരിക്കത്തില്ല. ചിലപ്പോൾ കുറച്ച് മുസ്ലിങ്ങളൊരു ഹിന്ദുവിനെ കൊണ്ടും കുറെ ഹിന്ദുക്കൾ ഇറങ്ങിയൊരു മുസ്ലിമിനെ കൊണ്ടും. പക്ഷേ കർഫ്യൂ എന്ന് പറയുന്ന ഒരു മാസം വരെ നിൽക്കും അവിടെ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാനവിടെ താമസിക്കുമ്പോൾ ഒരു മാസം വരെ കർഫ്യൂ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അനുവദിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു സൈറൺ അടിക്കും. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി അത്യാവശ്യമുള്ള സാധനം വാങ്ങിച്ചു കൊണ്ട് ഒരു മണിക്കൂറിനൊന്നും തിരിച്ച് അവരവർ വീട്ടിൽ കയറണം. ബാക്കി സമയമൊന്നും ജനങ്ങൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റില്ല. ഒരു സൈക്കിൾ റിക്ഷ പോലും, അവിടെ സൈക്കിൾ റിക്ഷയാണ്, അതുപോലും പുറത്തൊന്നും കാണത്തില്ല. മുഴുവൻ പോലീസും പട്ടാളവുമാണ്. അങ്ങനെയാണ് കലാപത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ രണ്ടു കൂട്ടരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയുധങ്ങളൊക്കെ സഞ്ചരിച്ചിരിക്കുകയാണ് ഇപ്പോഴും, രണ്ടു കൂട്ടർക്കും ഉണ്ട്. അപ്പോൾ ഏത് സമയം ഒരു കലാപം വന്നാലും രണ്ടു കൂട്ടർ റെഡിയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ. അത് സംഭവിക്കുന്നത് എങ്ങനെ, മുസ്ലിം ഭൂരിപക്ഷ ദേശത്ത് താമസിക്കുന്ന ഹിന്ദുക്കളുടെ കാര്യം പോക്കാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥാനത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളും തീർന്നു. ഇവർക്കാണ് നഷ്ടം വരുന്നത്. അപ്പോ ഹരിദ്വാറിൽ നിന്ന് സ്വാമിമാർക്ക് പറയാം, കാരണം അവർ ഹിന്ദുക്കളാണ് അവിടെ. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതാർക്കും ആത്യന്തികമായി ലാഭം ഉണ്ടാക്കത്തില്ല, നഷ്ടം ഉണ്ടാക്കത്തില്ല. അപ്പോ ഞാനവിടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും എല്ലാ വർഷവും ഒരാഴ്ചയെങ്കിലും കർഫ്യൂ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴത് കുറവെന്നാ പറയുന്നത്, കുറെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെയുള്ള കർഫ്യൂ ഒന്നും ഇപ്പോ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ആ തീവ്രവാദമുണ്ട്. പിന്നെ ഈ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും തീവ്രവാദ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ബോൾവർക്കർ തന്നെ, ബോൾവർക്കർ വിചാരധാരയിൽ എഴുതി വെച്ചു, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും. അപ്പൊ ഇതൊക്കെ വളരെ അപകടകരമായ ചിന്താഗതിയാണ്. അപ്പൊ ഇന്ത്യയിലെ പൗരന്മാരാണ്, ഇന്ത്യയിലെ പൗരന്മാരെന്ന് പറയുമ്പോൾ അവർ കോടിക്കണക്കിനുള്ള ജനങ്ങളാണ്. അവരെല്ലാം ആഭ്യന്തര ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്ന ഒരു ഹിന്ദു നേതൃത്വത്തെ, ഒരു ഹൈന്ദവ നേതൃത്വത്തെ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോൾ അവരും എന്ത് ചെയ്യും, വരും തയ്യാറെടുപ്പുകൾ നടക്കും. കാരണം നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെന്ന് പറഞ്ഞ ഹൈന്ദവ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോ അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും ശരി, അതൊക്കെ ഗ്രന്ഥങ്ങളായി ഇന്നും കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യരിൽ എന്താണ് അത് ഒരു അതിനാണ് അന്യവത്കരണമെന്ന് പറയുന്നത്. മുസ്ലിങ്ങള് അന്യരാണ്, ക്രിസ്ത്യാനികൾ അന്യരാണ്, കമ്മ്യൂണിസ്റ്റുകാർ അന്യരാണ് എന്ന് ഇവർ പറഞ്ഞ് ഹിന്ദുക്കളെ പഠിപ്പിക്കുമ്പോൾ അത് അപകടകരമായ ഒരു സിദ്ധാന്തമാണ്. അപ്പം മുസ്ലിങ്ങളെ മുഴുവൻ ഒറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പിന്നെ പറയുന്ന എന്താണ് അതിന് പരിഹാരം? അപ്പോ ഇവിടുത്തെ എന്താണ് ഹിന്ദുക്കളും ഹിന്ദുക്കള് എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഒഴികെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ എന്താണ് അവര് ഒരു ഭാരതീയരാകണമെന്നാണ് ഹൈന്ദവവത്കരണം. അത് ഒന്നും ഒരിക്കലും അവർക്ക് അവരുടെ മതവിശ്വാസമുണ്ട്, അവരാ മതവിശ്വാസത്തിൽ ജീവിക്കുന്നു. അപ്പോ ഇവര് പറയുന്ന എന്താണ് കൾച്ചറൽ നാഷണലിസം എന്ന് പറയും, അതാണ് അവർ പറയുന്നത്. ഹിന്ദുത്വവാദികൾ പറയുന്നു വേൾവർക്കറും മറ്റുമ്പോൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന കൾച്ചറൽ നാഷണലിസം, ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തെ മറ്റുള്ളവരെല്ലാം ഉൾക്കൊള്ളണം. എന്താണ് ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം? അത് ഇന്ത്യക്കാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഇവരീ പറയുന്ന ഹിന്ദുക്കളെന്ന് പറയുന്നവർക്ക് പോലും ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒന്നാണത്. കാരണം അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണ്. ഇന്ത്യൻ സാംസ്കാരികതയുടെ അടിസ്ഥാനം ചാതുർവർണ്ണയമാണ്. അതെങ്ങനെയാണ് ഹിന്ദുക്കൾ എല്ലാവരും ഉൾക്കൊള്ളുന്നത്? ഗോൾവർക്കർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും, കാരണം അദ്ദേഹം ഒരു മഹാരാഷ്ട്ര ബ്രാഹ്മണനാണ്. അപ്പൊ അങ്ങേർക്കത് ഉൾക്കൊള്ളാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ഭൂരിപക്ഷം ഹിന്ദുക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ പറയുന്ന ഇദ്ദേഹം പറയുന്ന ഈ സാംസ്കാരികതയ്ക്ക് പുറത്താണ്, പുറത്തുള്ളവരാണ്. പിന്നെ അവരൊക്കെ ഇതിനൊപ്പം നിൽക്കുന്നത് ഇങ്ങനെ ചില ബിംബങ്ങളെ ഉപയോഗിച്ചിട്ടാണ്. രാമനെന്നും കൃഷ്ണനെന്നും പറയുന്ന ചില ബിംബങ്ങളെ ഉപയോഗിച്ചിട്ട് മതവികാരങ്ങളെയും ദേശീയ വികാരത്തെയൊക്കെ ഉണർത്തി ഒരു വൈകാരികമായ തലത്തിൽ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിയിട്ടാണ് ഒരധികാരത്തിലൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും നിലനിൽക്കത്തില്ല, അങ്ങനെ നിലനിർത്താൻ പറ്റില്ല. ഇപ്പൊ രാമന്റെ ആദർശം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സലാം പറയും. പക്ഷെ അതിനെന്ത് ചെയ്യും? അതിനെ മാറ്റി വ്യാഖ്യാനിക്കും. രാമനെയും കൃഷ്ണനെയൊക്കെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചിട്ട് മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു. രാമനെയൊക്കെ എത്രയൊക്കെ വിളിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാലും ഇപ്പൊ രാമനെ കൂടുതൽ വിളിപ്പിച്ചത് രാമചരിത മാനസത്തിലാണ്. ആ രാമചരിത മാനസിൽ പോലും നിരന്തരം പറയുന്നത് ബ്രാഹ്മണ സേവയെക്കുറിച്ചാണ്. അതേപോലെ ബ്രാഹ്മണന്റെ ഉത്കർഷതയെക്കുറിച്ചാണ് പറയുന്നത്. ബ്രാഹ്മണനെന്ന് പറഞ്ഞാൽ ഒരു ജാതി ഉദ്ദേശിച്ചല്ല ഞാൻ പറയും, ആ പൗരോഹിത്യ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ അതിൽ പോലും അതാണ് വടക്കേ ഇന്ത്യയിലെ ബ്രാഹ്മണരെ ആകർഷിച്ചത്. പക്ഷെ അതിന്റെ പിന്നിൽ ഈ പറയുന്നത് പോലെ അവിടെ അവരുപയോഗിക്കുന്നത് മതതീവ്രതയല്ല, ഭക്തി പോലെയുള്ള വികാരങ്ങളെയാണ്. രാമഭക്തി, രാമനെ എന്താണ് ഒരു മാതൃകാ പുരുഷനായി ഈശ്വര അവതാരമായി അവതരിപ്പിക്കുക, അവതരിപ്പിച്ചിട്ട് രാമന്റെ ഭക്തി, ആ രാമഭക്തിയെ ബലപ്പെടുത്തുക. അപ്പൊ സാമാന്യ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ഭക്തിയെ ഇന്ന് വീഴും. അപ്പോ അങ്ങനെ ഈ ബിംബമായിരിക്കുന്ന രാമനെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ കർത്തവ്യമായി സാമാന്യ ജനങ്ങൾ ധരിക്കും. അപ്പൊ രാമന് വേണ്ടി നിലകൊള്ളും. അപ്പൊ ആദ്യം ഇവർ പോകുന്നത് രാമൻ രക്ഷിക്കുമെന്നും പറഞ്ഞാണ്. കുറച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജോലി എന്താവും? രാമനെ രക്ഷിക്കുകയാവും. രാമനെ രക്ഷിക്കുന്ന ജോലി ഇത് സഹോദരനയ്യപ്പൻ ഇത് ഇതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി. സഹോദരനയ്യപ്പൻ ഒരിടത്ത് പറയുന്നുണ്ട് വളരെ വ്യക്തമായി, ഗുരു ദൈവമല്ല, അതൊരു കേവലൊരു യുക്തിവാദി എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്. കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീയല്ലോ പരദൈവം. ആശാനുമായിട്ടൊക്കെ അടുത്ത് സഹവസിച്ച ആളാണ്, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഗുരുവിനെ നിങ്ങൾ ദൈവമാക്കരുത്, കാരണം അതിന് പറയുന്നതിനുള്ള കാരണം ഗുരുവിനെ ദൈവമാക്കി കഴിഞ്ഞാൽ ഗുരു ഒരു മുത്തപ്പനാകത്തേ ഉള്ളൂ. അയ്യപ്പൻ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇനി ഇവിടുത്തെ സ്വാമിമാർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നി, സഹോദരൻ അയ്യപ്പൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദേഷ്യം തോന്നത്തില്ലല്ലോ. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞാണ് ഗുരുവിനെ നിങ്ങളൊരു മുത്തപ്പനാക്കരുത്, ദൈവമാക്കരുത്. പിന്നെ ഗുരു ആരാണ്? ഗുരു ഒരു ജ്ഞാനിയാണ്, ഗുരു യോഗിയാണ്, പതിത ഉദ്ധാരകനാണ്, മാനവികവാദിയാണ്. അങ്ങനെ ഗുരുവിന് ഒരുപാട് വിശേഷങ്ങൾ കൊടുക്കാം. ഒരു മനുഷ്യനായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ ഗുരുവിന് കൊടുക്കാം. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഗുരുവിനുണ്ട്. ഗുരുവിനെ നിങ്ങൾ ദൈവം ചെയ്ത് മുത്തപ്പനാക്കരുത് എന്ന് പറയുന്നത് എന്റെ പിന്നിൽ വരുന്ന ഇതാണ്. എന്താണ് അത്? ആത്യന്തികമായി അതൊരു വിഭാഗീയത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഒരു കട്ട്, ഗുരുവിനെ ഈശ്വരനായി ആരാധിക്കുന്ന ഒരു കട്ട്. എന്താണ്? രാമനെ ആരാധിക്കുന്ന ഒരു വിഭാഗം, കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു വിഭാഗം, ഗുരുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് ആ ഒന്നിന്റെ പേരിൽ തന്നെ മറ്റുള്ളവര് മറ്റു മനുഷ്യരിൽ നിന്നും അതെ തന്നെ ഒരു വിഭാഗമായി മാറും. സമൂഹത്തിനോടൊപ്പം പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഗുരു ഉയരത്തിൽ പിടിച്ച മാനവികതയ്ക്ക് അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണല്ലോ സ്വാമിമാരൊക്കെ നിരന്തരം പറയും ശ്രീനാരായണീയർ. ശ്രീനാരായണീയർ എന്ന് വെച്ചാൽ അതിലും നല്ല എഴുവരെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അല്ല, സഹോദരനായിപ്പം കൃത്യമായി പറയും. നിങ്ങൾ ജാതി പറയും, ജാതി പറയുന്നതിന് എന്താ ദോഷം? ഒരു ദോഷമൊന്നുമില്ല. ഗുരു പറഞ്ഞിരിക്കുന്നു. എന്താണോ അവസാനം ഗുരു പറഞ്ഞു, എന്താണ് ഇഴവനെന്ന് പറയുന്ന ഒരു പ്രത്യേക ജാതിയെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഈ സംഘടനയിൽ അംഗങ്ങളായി ചേരാൻ. കാരണം ഗുരു പലതവണ ആവശ്യപ്പെട്ട്, എന്താ ഇഴവനെന്ന് ചേർത്തോ നിങ്ങളുടെ സംഘടനയിൽ, എന്താ അത് മാറ്റാത്തതെന്നൊക്കെ ചോദിച്ചു. അവസാനം ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇഴവനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജാതി എന്നുണ്ട്, അതിലെല്ലാവരും ചേരാം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു കൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? വീണ്ടും അവരൊരു വിഭാഗീയതയിലേക്ക്. ഇത് എന്താണ് വളരെ ആധുനികമായി ചിന്തിച്ച ഒരാളാണ് ഗുരുദേവ ശിഷ്യന്മാരിൽ സഹോദരനയ്യപ്പൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അതൊരു ഈശ്വര നിഷേധമല്ല. എന്നിട്ട് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗുരുവിനോട് നിങ്ങളെ ആരെക്കാളും കൂടുതൽ ഭക്തിയുള്ളവരാണ് ഞങ്ങൾ. അക്കാര്യത്തിൽ ആർക്കും സംശയിക്കാൻ വകയില്ലല്ലോ. സഹോദരനയ്യപ്പന് ഗുരുവിനോട് അത്ര ഭക്തിയുണ്ടെന്നും ഗുരുവിന് സഹോദരനയ്യപ്പനോട് അത്ര വാത്സല്യം ഉണ്ടെന്നുള്ളതും ചരിത്രം അതിന് സാക്ഷിയാണ്. അപ്പോ അത്രയും ഭക്തി നിങ്ങളെക്കാളും ഒക്കെ ഭക്തിയുണ്ട്. കാരണം സഹോദരനയ്യപ്പനെ പോലെയുള്ളവരുടെ ഭക്തി എന്ന് പറയുന്നത് കവട ഭക്തിയാണ്. കാരണം ഭക്തിയിലൂടെ അവരെന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന ദക്ഷിണയോ അങ്ങനെ എന്തെങ്കിലും ഗുരുവിനോട് ഒരുപാട് ഭക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കിട്ടുമെന്ന് വിചാരിച്ച് ഭക്തി കാണിക്കുന്ന ആളല്ല സഹോദരൻ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതിനും കാര്യമുണ്ട്, അത് ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ പറയുന്നതിനും കാര്യമുണ്ട്. അത് മറ്റുള്ളവർക്കൊരു പാഠമായിട്ട് പറഞ്ഞാണ്. അയ്യപ്പൻ പറയുന്നതിനും കാര്യമുണ്ട്, അതെപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതാണ് ദേശീയമായി സംഭവിച്ചത്. രാമഭക്തിയും കൃഷ്ണഭക്തിയും വന്ന് ജനങ്ങൾ എന്ത് ചെയ്തു? വിഭാഗീയമായി. അപ്പോ അവിടെ ഒരു അന്യവൽക്കരണം വന്നു. ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ വേറെയാണ്. അപ്പോൾ അവരെ മറ്റൊരു പക്ഷത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യം എന്നുള്ളതാണെങ്കിൽ സാധ്യമാണ്. അങ്ങനെ വരും സ്വാഭാവികമായിട്ട് ഇതിന് ആരാ ഉത്തരവാദിയും തീരുമാനിക്കാൻ പറ്റില്ല. അതായത് മുസ്ലിങ്ങള് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ പറയും ഹിന്ദുക്കളുടെ തീവ്ര സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെയാകുന്നത്. ഹിന്ദുക്കളെന്ത് പറയും? മുസ്ലിങ്ങളുടെ തീവ്ര സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെയാകുന്നത്. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പറയും. ഇപ്പൊ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? ഇത് പരിഹാരമല്ല, രണ്ടു കൂട്ടരും തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരും. അപ്പൊ എന്താണ് ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത്? അത് പ്രത്യേകിച്ച് യാതൊരു കണമ്പുള്ള കാര്യമില്ല. അതാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഇല്ലാതാക്കാന്ന് വെച്ചാ ജനങ്ങൾ എന്ത് ചെയ്യണം? ഈ തീവ്രവാദ നിലപാടുകളെ തിരിച്ചറിയുകയും അതിനുപേക്ഷിക്കുകയും ചെയ്യണം. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ശരി, ഞാൻ ഹിന്ദു തീവ്രവാദിയായ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദിയായതുകൊണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. മുസ്ലിങ്ങളും അങ്ങനെ പറയരുത്. എന്താണ്? ഹിന്ദുക്കൾ തീവ്രവാദി ആയതുകൊണ്ട് ഞങ്ങൾ തീവ്രവാദി ആയതാണ്, ഇങ്ങനെ ഒരു നിലപാട് രണ്ടു ഭാഗത്തും വരാൻ പാടില്ല. മറിച്ച് തീവ്രവാദം എന്ന് പറയുന്നത് അത് എല്ലാ വിഭാഗങ്ങൾക്കും ആപത്താണോ? ഓരോരുത്തരും അങ്ങനെ നിർബന്ധമാണെങ്കിൽ അവരവരുടെ മതവിശ്വാസമായിട്ട് പോകട്ടെ, അവർ മുന്നോട്ട് പോകട്ടെ. പക്ഷേ തീവ്രതയെ ഒറ്റപ്പെടുത്തണം, സമൂഹത്തിൽ നിന്ന് തീവ്രതയെ ബഹിഷ്കരിക്കും. അപ്പൊ തീവ്രവാദത്തിനെതിരായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കണം. ഇത് നല്ലതല്ല, ഇത് എല്ലാവർക്കും ആപത്താണോ? അത് വിഭജനത്തിൽ നിന്ന് ഇന്ത്യക്കാർ പഠിച്ച ഒരു പാഠമാണ് എന്ന് എപ്പോഴും. അതാണ് ശിവേരി പോലെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം മുന്നിട്ട് നിന്ന് നിർവഹിക്കേണ്ടതാണ്. തീവ്രവാദത്തിനെതിരായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ പ്രചരിക്കുമ്പോൾ അത് ഈ മതങ്ങൾക്കും ദൈവത്തിനും എതിരായാലും കുഴപ്പമില്ല, എന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊന്നുമില്ലെങ്കിലും മനുഷ്യൻ സമാനമായിട്ട് ജീവിച്ചാൽ പോലെ, അതാണ് മുഖ്യം. മനുഷ്യനാണ് മുഖ്യം. മനുഷ്യന് സമാനമായിട്ട് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രചാരണങ്ങളാണ് വേണ്ടത്. ഈ ഗ്രൂപ്പുകളിൽ പെടാതിരിക്കുക, തീവ്ര ഗ്രൂപ്പുകൾ. പിന്നെ അവരെ തീവ്രവാദമാണ് കൂടുതലുള്ളത്, ഞങ്ങളത് കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീവ്രവാദം കൂടുതലായാലും കുറവായാലും അത് അപകടം തന്നെ. അത് ഉപയോഗിക്കുന്നു, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ള കപട രാഷ്ട്രീയത്തെയും തിരിച്ചറിയണം, അങ്ങനെയുള്ള കപട രാഷ്ട്രീയ നിലപാടുകളെയും തിരിച്ചറിയണം. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആരാണോ ഈ കപട രാഷ്ട്രീയം പയറ്റുന്നത് അവരെ തിരിച്ചറിയുക. ഇതിന് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുക ആണ്. അതുകൊണ്ട് അതായത് ഇപ്പൊ ഗുരു എന്താ ചെയ്തത്? ഗുരു ചെയ്തതെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ജീവിതകാലം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ഗുരു ചെയ്തെന്ന് പറയുന്നത് ഈ സമൂഹത്തെ മുഴുവൻ ബോധവൽക്കരിക്കുകയായിരുന്നു. ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും അടിച്ചമർത്തലുകളും പീഡനങ്ങളും ഗുരു അത് മാറ്റിയെടുത്ത് ഗുരു തന്നെയാണ് മാറ്റിയെടുത്ത്. അത് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടാണ്, എല്ലാവരെയും ബോധവൽക്കരിച്ചു. പീഡിപ്പിക്കപ്പെട്ടവരെയും ബോധവൽക്കരിച്ചു, പീഡിപ്പിച്ചവരെയും ബോധവൽക്കരിച്ചു. പീഡിപ്പിച്ചുകൊണ്ടിരുന്നവർക്കും തോന്നി ഇത് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാകത്തില്ല. പീഡിപ്പിക്കപ്പെട്ടവർക്കും തോന്നി ഇത് നമ്മൾ സഹിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോ മൊത്തത്തിൽ ഗുരു ചെയ്തത് ഗുരുവിന്റെ സന്ദേശങ്ങളെല്ലാം ആ ഒരു ബോധവൽക്കരണമാണ്. ആ ബോധവൽക്കരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ജാതീയമായ പീഡനങ്ങൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ജാതി മറ്റു തരത്തിൽ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്, രാഷ്ട്രീയമായും മറ്റും. പക്ഷേ ഗുരുവിന്റെ കാലത്ത് തന്നെ ഏകദേശം എന്ത് ചെയ്തു? ജാതീയമായ പീഡനങ്ങൾക്ക് അത് വളരെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ആ ക്രൂരതകൾക്കെല്ലാം ഒരു അവസാനം വന്നു. അതാണ് അതിന്റെ വലിയൊരു നേട്ടം, ആ ബോധവൽക്കരണം. അതുപോലെ മതതീവ്രവാദത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണം, അങ്ങനെ ശരിയായ രീതിയിൽ മതതീവ്രവാദത്തിനുള്ള ഒരു ബോധവൽക്കരണം വന്നുകഴിഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ജനങ്ങൾ മതം തന്നെ ഉപേക്ഷിക്കും. കാരണം ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായി ഈ തീവ്രവാദ ഹിംസ കിടപ്പുണ്ട്. പിന്നെ ഇതിനെന്തിനാ മനുഷ്യൻ ഇതും കൊണ്ട് നടക്കുന്നതെന്ന് ഇല്ല. അപ്പോ അതിനൊരു ഭയങ്കര ശക്തമായ ഒരു ചെറുത്തുനിൽപ്പുണ്ടാവും. ആ ചെറുത്തുനിൽപ്പെന്ന് പറഞ്ഞാൽ മതം കൊണ്ട് ജീവിക്കുന്നവരുടെയാണ്. മതം കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന പഴയകാലത്ത് എന്താണ്, മതപുരോഹിതന്മാരാണ് മതം കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. അവരാണ് പണ്ട് മതത്തിനെതിരായി എന്ത് വന്നാലും ചെറുക്കുന്നത്, മതത്തിനെതിരായി നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ ചെറുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഈ രാഷ്ട്രീയ പുരോഹിതന്മാരുണ്ട്, അവരും മതം കൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോ ഇന്നവരെ രണ്ടുപേരെയും നമ്മൾ ശരിയായ രീതിയിൽ ഉള്ള മതപ്രബോധനം നടത്തുകയാണെങ്കിൽ തീവ്രവാദത്തിനെതിരായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ ഇന്നിപ്പോ ഇവിടെ തന്നെ ശിവേരിയിലെ സ്വാമിമാരും പരസ്യമായി ഈ തീവ്രവാദത്തിനെതിരായി സംസാരിക്കാൻ അവരും മടിക്കും. കാരണം രാഷ്ട്രീയ യജമാനന്മാരുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വരും. നമുക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാണ്ടാവുമെന്ന് ഭയക്കും. അങ്ങനൊരു ധർമ്മസങ്കടത്തിലാണ്. പിന്നെ അത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വതന്ത്രമായി നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റും. സ്വതന്ത്രമായി നിലനിന്നു ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഒന്നും ഭാഗമല്ല. അത് ഒരാൾ സ്വതന്ത്രമായി നിന്നുകൊണ്ട് അയാൾക്ക് പറയാം തീവ്രവാദം ശരിയല്ല. ഗുരുവിന്റെ ആശയങ്ങളൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ നേതൃത്വം അവർ ഒതുക്കിക്കളയും, അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കും, അവരെ ഭീഷണിപ്പെടുത്തും. അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അതിനൊരു അവർ പറയും, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതിയുണ്ട് പറയുന്നതിന്. കാരണം ഇത് തന്നെ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോ ഇത് വ്യക്തികൾക്കേ സാധിക്കും. പ്രസ്ഥാനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഹിന്ദു വോട്ട് ബാങ്കായിട്ടല്ല, ഈഴവ വോട്ട് ബാങ്കായിട്ട്, വോട്ട് ബാങ്കായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രീണിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പ്രസ്ഥാനം വരുന്നെന്നുള്ള ആനുകൂല്യങ്ങൾ പറ്റും. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പോകാൻ ഉള്ള ഒരു വിധേയത്വം അറിയാതെ വരും. ആദ്യം നോക്കും ഇതിന്റെ രാഷ്ട്രീയമായ നിലപാടെന്താണ്. ആ രാഷ്ട്രീയമായ നിലപാടിന് എതിരായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിഷ്പക്ഷമായി നിന്നൊരു അഭിപ്രായം പറയാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ എന്താണോ, അത് ധർമ്മ സങ്കടത്തിൽപ്പെടും. അതാ സംഭവിക്കും. അപ്പോ പക്ഷെ ഇതല്ലാതെ ഇതിനു വഴിയില്ല. പക്ഷെ ലോകത്ത് അങ്ങനെ ഒരു പല ഭാഗത്തു നിന്നും ഒരുപാട് ചിന്തകന്മാര് ഈ തീവ്രവാദത്തിനെതിരായി നീങ്ങുന്നുണ്ട്. ഇപ്പോ ഒരു എന്താണ്, ഒരു വലിയൊരു എത്തിയിസ്റ്റ് ഉണ്ട്, മതവിമർശകർ, ലോകപ്രസിദ്ധനായ ഗോഡ് ഡെലൂഷൻ എന്ന് പറയുന്ന ബുക്കൊക്കെ എഴുതി, ഡിക്കൻസ്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോകളും ബുക്കുകളും ഒക്കെ നെറ്റിലൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഈ മത വിമർശകനാണ്, ഏറ്റവും ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഒരു മത വിമർശകനാണ്. ഒരുപാട് വിമർശിച്ചിട്ടുള്ള ക്രിസ്തു മതത്തെയാണ്, ഒരു സയന്റിസ്റ്റാണ്, ഒരുപാട് വിമർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്, കേരളത്തിലുണ്ട് ആരാധകർ, എത്തിയിസ്റ്റുകൾ അത് ആരാധകരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മലയാളത്തിലൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനോട് വരികയും ചോദിച്ചത്, നിങ്ങൾ എന്തിനായി ക്രിസ്തു മതത്തെ മാത്രം ഇങ്ങനെ വിമർശിക്കുന്നു, ഇസ്ലാം മതത്തെ അങ്ങനെ വിമർശിച്ച് കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞു, വിമർശിക്കാത്തത് എന്റെ തല പോകും, അതുകൊണ്ടാണ്. ഇസ്ലാം മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ തല കാണത്തില്ല. അല്ല, വിമർശിക്കാൻ അതിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, വിമർശിച്ചാൽ തല കാണത്തില്ല. ഇതാണ് അവസ്ഥ. പക്ഷെ ബോധവൽക്കരണം എന്ന് പറയുന്നത് അല്ലാതെ, ആ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗുരു പറഞ്ഞത് എന്താണ്, പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാരടവത് കണ്ടടയാതെ മറന്നു മതങ്ങൾ പരസ്പരം കലഹിക്കരുത്. അത് ഇതിന്റെ ഒരു ഭാഗം. പക്ഷെ ഇന്നത്തെ പ്രശ്നം അതല്ല. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് മതത്തിന്റെ അകത്ത് ഉയർന്നു വരുന്ന ഹിംസാത്മകമായ തീവ്രവാദമാണ്, അതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോ അത് മതത്തിന്റെ ഈ തീവ്രവാദം നിലനിൽക്കുന്നത് മതത്തിന്റെ അനുഗ്രഹ ആശിസുകളോടുകൂടിയാണ്. ഗുരു പറഞ്ഞ ഈ മതഖണ്ഡനം എന്ന് പറയുന്നത് ഇപ്പൊ ചട്ടമ്പിസ്വാമി ചെയ്തു, എന്താ ചെയ്തത്, ക്രിസ്തു മതം അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അസംബന്ധമാണ് എന്ന് പറഞ്ഞ് കമ്പോട് കമ്പ് വിമർശിച്ചങ്ങ് തള്ളി. പിന്നെ ക്രിസ്തു മതം സാരമെഴുതി, അത് മറ്റൊരു കാര്യം. പക്ഷെ വിമർശിച്ചപ്പോ എന്ത് ചെയ്തു, പൂർണമായി അവൻ വിമർശിച്ചു, അതിനകത്ത് ഒരു കഴമ്പുമില്ല. അപ്പൊ ഇത്തരം വിമർശനങ്ങളെയാണ് ഗുരു പറഞ്ഞത് ഇത് ശരിയല്ല, അങ്ങനെ നിങ്ങൾ അതിനെ വിമർശിച്ചാൽ അവർ നിങ്ങളുടെ ഗ്രന്ഥങ്ങളെ എടുത്ത് വിമർശിക്കും, ഇത് കലഹത്തില് പോകത്തും. ഇത് പാടില്ല എന്ന് ഗുരു പറഞ്ഞു. പക്ഷെ ഇതിനകത്തുള്ള മറ്റൊരു കാര്യമുണ്ട്, എന്താണ്, ഈ മതത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ മതത്തിന്റെ പേരിൽ വളരെ തീവ്രവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുക, അതിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുക, ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല ഗുരു ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ മതത്തെ തീവ്രവാദപരമായി വ്യാഖ്യാനിച്ച് മനുഷ്യനെ കൊല്ലുമ്പോൾ ആ മത നിലപാടുകൾ തെറ്റെന്ന് പറയേണ്ടി വരും, അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. ആ മതഖണ്ഡനത്തെ അല്ല ഇവിടെ ഗുരു പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അത് മതനിഷേധമാണ്, പക്ഷെ മതത്തിന്റെ തീവ്രവാദപരമായ നിലപാടുകളുടെ നിഷേധം, അത് ചെയ്യേണ്ടി വരും. അതിന് ഗുരു പറയുന്ന മതഖണ്ഡനമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് രണ്ട് വിഷയങ്ങളാണ്. അപ്പൊ മതത്തിന്റെ തീവ്രവാദത്തെ നിഷേധിക്കുന്ന വേറെയാണ്, മതഖണ്ഡനം വേറെയാണ്. മതഖണ്ഡനത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ക്രിസ്തുമത ഛേദനം തന്നെ. അത് ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പരസ്പരം എന്ത് ചെയ്യും, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മത തീവ്രവാദത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു മതഖണ്ഡനമാണ്. എന്തുകൊണ്ട്? മത തീവ്രവാദം നിലനിൽക്കുന്നത് മതത്തിന്റെ പ്രമാണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഹിന്ദു ഒരാൾ തീവ്രവാദിയാകുന്നെങ്കിൽ അവൻ ആദ്യമായി ആശ്രയിക്കുന്ന ഗീതയാണ്. അവനെന്ത് പറയും, അവൻ പറയും എന്താണ്, ധർമ്മത്തിന് വേണ്ടി ഭഗവാൻ അർജുനനെ കൊണ്ട് കൊല്ലിച്ചില്ലേ, അപ്പൊ ഞാനും കടാരി എടുത്തിരിക്കുന്ന എന്തിനു വേണ്ടി, ധർമ്മത്തിന് വേണ്ടി കൊല്ലാനാണെന്ന് പറയും. അപ്പോൾ ആ നിലപാട് നിഷേധിക്കേണ്ടി തന്നെ വരും. അതിന് പൊതുവെ മറ്റൊരു സമീപനമുള്ളത്, ഇപ്പോൾ ഇസ്ലാം മതത്തിലായാലും ശരി ഹിന്ദു മതത്തിലായാലും ശരി, മറ്റൊരു സമീപനമുള്ളത് അത് ഇസ്ലാം മതത്തിൽ അങ്ങനെ തീവ്രവാദപരമായ നിലപാടുകളില്ല. ഹിന്ദു മതത്തിലും എന്താണ് അങ്ങനെ തീവ്രവാദപരമായ നിലപാടുകൾ, രീതിയിൽ അങ്ങനെ കൊല്ലാൻ പറയുന്നില്ല. ഇസ്ലാമും കൊല്ലാൻ പറയുന്നില്ല എന്നൊരു നിലപാടാണ് എടുക്കുന്നത്. പിന്നെ ഈ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതൊക്കെ ഇങ്ങനെ തലോടുക പതുക്കെ നോവാതെ ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഇതിനെ ഹിംസ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നിടത്ത്, അത് ഇസ്ലാമിലായാലും ശരി ഹിന്ദുക്കൾ ആയാലും ശരി, വ്യക്തമായി അങ്ങനെ എഴുതിയിരിക്കുന്നിടത്ത് തീവ്രവാദികൾ അതിനാ അതിന്റെ മുഖ്യമായ അർത്ഥത്തിൽ തന്നെ എടുക്കും. അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല, അതിൽ ഹിംസയില്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. കാരണം അവർക്കറിയാം അത് പ്രത്യക്ഷമായി ഹിംസയാണ് പറയുന്നത്. അർജുനോട് യുദ്ധസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും അഭ്യാസം നടത്തി കഴിഞ്ഞാൽ യുദ്ധം ചെയ്യരുത് നടത്തി കൊടുക്കാൻ പറ്റില്ല. യുദ്ധം ചെയ്യുക എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്ന് പറയുന്നത് ഹോളി വാർ. എന്തുകൊണ്ട്? അത് ദൈവത്തിന്റെ നിയമമാണ്. ഗീതയെ കുറിച്ച് പറയുമ്പോഴെന്താണ്, ഭഗവാൻ പറഞ്ഞു കൊല്ലാം, പിന്നെ എന്തുകൊണ്ട് കൊന്നുകൂടാ? അപ്പോ അത് ഭഗവാൻ പറഞ്ഞാലും ശരി, അത് തെറ്റാണെന്ന് തുറന്നു പറയുകയും അതാണ് ബോധവൽക്കരണം എന്ന് പറയുന്നത്. അല്ല, അതിനകത്ത് അതൊന്നും ഇല്ല എന്ന് പറയുന്നത് ഇന്നത്തെ ഹിന്ദുത്വവാദികൾ പറയുന്ന പോലെയാണ്. ഇവിടെ പഴയകാലത്ത് എന്താണ് ജാതിഭ്രണി എന്ന് പറയുന്നതിന് യാതൊരു ദോഷം ഉണ്ടായിരുന്നില്ല, ജാതി വ്യവസ്ഥാർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, എല്ലാം വളരെ ഹർഷ സംസ്കാരമായിരുന്നു, വളരെ ക്ഷേമമായിരുന്നു എന്ന് പറയും പോലെയാണ്. അത് തന്നെ അല്ല ഗീത എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞില്ല, ഭഗവാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അതില്ല ഗീതയിൽ, അങ്ങനെ ഇല്ല, ഇല്ല കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? തലോടുക പതുക്കെ, ഇങ്ങനെ നോവാതെ തലോടുക, ഇങ്ങനെയൊക്കെ അർത്ഥം പറയും. അപ്പൊ ഖുർആനിലും അങ്ങനെയാണെന്ന് പറയും, മനസ്സിലാവും. പക്ഷെ അത് പരിഹാരമല്ല. എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ തീവ്രവാദികൾ ഒരിക്കലും ഇത് അംഗീകരിക്കും. കാരണം അത് ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. നീ നിന്റെ ശത്രുക്കൾ കീഴടങ്ങി കപ്പം തരുന്നത് വരെ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? യുദ്ധം ചെയ്യുക എന്നാണ്. മനസ്സിലായോ? അവർക്ക് ഇസ്ലാമിക ചരിത്രമുണ്ട്, 29 അല്ലെങ്കിൽ 30 മെയിൻ യുദ്ധങ്ങള് നബി നേരിട്ട് പങ്കെടുത്തതാണ്. പിന്നെ യുദ്ധമില്ലാന്ന് പറഞ്ഞ അവർ അംഗീകരിക്കും, സമാധാനം എന്ന് പറഞ്ഞ അംഗീകരിക്കും. ആദ്യത്തെ ബദർ യുദ്ധം മുതൽ എന്ന് വെച്ചാൽ 622 തുടങ്ങിയ, അതൊരു കൊള്ളയടിയായിരുന്നു, ഒരു യുദ്ധമല്ല. മക്കയിൽ നിന്ന് സാധനം വാങ്ങി മടങ്ങി വരുന്നവര് ആക്രമിച്ച് അവരുടെ സ്വത്തെല്ലാം കൊള്ളയടിച്ചാണ് മുഹമ്മദിന്റെ ആദ്യത്തെ യുദ്ധം, വലിയ യുദ്ധം. അതിനെന്ത് ചെറിയ യുദ്ധങ്ങളൊക്കെ നടന്നില്ല, ശരിക്കും അത് കൊള്ളയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ കൊല്ലുന്നവർക്കും കൊള്ളയടിക്കുന്നവർക്കും അവരവരുടേതായ ന്യായീകരണങ്ങൾ കാണും. ചരിത്രത്തിലുള്ള കാര്യം അവിടെയൊക്കെ അഹിംസയാണെന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ അംഗീകരിക്കും, സലഫികൾ അത് അംഗീകരിക്കില്ല. അപ്പൊ അവരെന്നും ആയതോട് ഈശ്വരൻ ചെയ്യിച്ചതെന്ന് പറഞ്ഞ് ന്യായീകരിക്കും. അത് പിൽക്കാലത്ത് പോപ്പുമാർക്കും വെളിപാടുണ്ടായി യുദ്ധം ചെയ്യാം. അവര് യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞ് പോപ്പിനെ കർത്താവ് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ എന്ന് അവരങ്ങ് പറയുകയാണ്. എന്നിട്ട് യുദ്ധം ചെയ്യുകയാണ്. 30 യുദ്ധം, 7 ഇങ്ങനെയൊക്കെ പല കണക്കുകളാണ്. ഏകദേശം ഒരു 10-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ ഭയങ്കരമായ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് മതത്തിന്റെ പേരിൽ. അതിന് മുമ്പും നടന്നിട്ടുണ്ട്. ഖലീഫയ്റ്റ്, ഇസ്ലാമിക സാമ്രാജ്യം, അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ, അതായത് നബി മരിച്ച് 32 മരിച്ച് ഒരു 100 ആ അറേബ്യൻ ഭൂപ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാക്കിയത് യുദ്ധം കൊണ്ടാണ്. മൊത്തം യുദ്ധം കൊണ്ടാണ് അത് സാധിച്ചത്. അത് ചരിത്രമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരും നിഷേധിക്കുന്നുണ്ട്. 100 കൊണ്ടൊരു വലിയ ഭൂപ്രദേശം മുഴുവൻ ഇസ്ലാമായി. അപ്പോ യുദ്ധം നടന്നില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സംഭവിക്കുന്നു? അർജുനനെ കൊണ്ട് കൃഷ്ണൻ കൊല്ലിച്ചില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കും? ഗുരു പോലും അത് ചോദിച്ചിട്ടുണ്ടോ, അത് ശരിയാണോ അങ്ങനെ കൊല്ലിച്ചില്ല? അതുകൊണ്ട് ഇതിനെ തുറന്നു കാട്ടി നിഷേധിക്കുക അല്ല വേറെ വഴിയുന്നത്. അങ്ങനെ സമൂഹത്തെ ബോധവൽക്കരിക്കണം. ഇതെല്ലാം അതിന് ഗുരു പറഞ്ഞു ഹിംസ പാപമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ജനങ്ങളെന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ ജനങ്ങളല്ല. അത് നമ്മള് പ്രത്യേകം മനസ്സിലാണ്. ഗുരു സംസാരിച്ചത് ഒരു പിടി വിദ്യാഭ്യാസമുള്ള ആൾക്കാരടുത്താണ്. ബാക്കി ഭൂരിപക്ഷം ജനങ്ങളും ദീനം പിടിച്ചോ മധുരയോ കുടിച്ചോ കിടക്കുന്ന ജനങ്ങളായിരുന്നു, ബോധമില്ലാത്ത ജനങ്ങളായിരുന്നു. പക്ഷെ അന്ന് ഉയർന്നു വന്ന ഒരു വിഭാഗം വിദ്യാസമ്പന്നരായ ആൾക്കാരോടും ഗുരു സംവദിച്ചു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ആ തരത്തിൽ നോക്കിയാൽ എല്ലാവരും ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണ്. അപ്പൊ ഇവരോട് സംവദിക്കുമ്പം ഇന്നത്തെ രീതി പറയും. ഇപ്പൊ ചരിത്രത്തെ തന്നെ ഉയർത്തി കാണിച്ച് അവരോട് സംസാരിക്കും. ഇതെങ്ങനെയാണ് ഈ ഹിംസകൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇന്നത്തെ രീതി സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്താണോ പൊളിച്ചെഴുതേണ്ടി വരും, ധാരണയൊക്കെ തന്നെ തിരുത്തേണ്ടി വരും, അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. എന്നുവെച്ചാൽ ശരിയായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടത്തിയാൽ ഈ തീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. അത് അതിൽ വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ അതിവൈകാരികത മനസ്സിലായി. അതിന്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെല്ലാം ഒരു വിശ്വാസത്തിൽ പെട്ടിരിക്കുന്നു എന്നിരിക്കുക. നിങ്ങളോട് ക്രിസ്തു മതത്തിൽ ഇന്നയിന്ന പോരായ്മകളുണ്ട്, ഇസ്ലാം മതത്തിൽ ഇന്നയിന്ന പോരായ്മകളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് അതിനോട് വൈകാരിക ബന്ധമില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒന്ന്, വൈകാരികമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഒന്നിനോട് അതിൽ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് നമുക്കങ്ങനെ വൈകാരിക ബന്ധമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇസ്ലാമിക സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളിന് അതിൽ അയാള് അതിനോട് താതാമ്യപ്പെട്ടെങ്കിൽ അതിലെ പോരായ്മകൾ അയാളെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുപോലെ തന്നെയാണ് ഹിന്ദു. ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ ചിന്തിക്കരുത്. മൊത്തം ഭാരതത്തെ എടുക്കും, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ. അവിടെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരുപാട് വൈകാരികമായി ഇതിനോടൊക്കെ താതാന്യപ്പെട്ടവരാണ്. അവരെ ബോധവൽക്കരിക്കുക എളുപ്പമാണ്. മുസ്ലിങ്ങളെ ദോഷം പറഞ്ഞാൽ അവർ ഉറക്കമൊക്കെ കളഞ്ഞ് ഉണർന്നിരുന്ന് കേൾക്കും. ആ അപ്പൊ ഇതൊക്കെ മോശമാണല്ലേ. പക്ഷെ നിങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കളുടെ ഇടയ്ക്ക് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് ഈ കേരളത്തിൽ. യാതൊരു ആവശ്യമില്ല. ഇതൊരു മതവിശ്വാസം എന്ന് പറയുന്നതിന് തികച്ചും വൈകാരികമാണത്, ഇമോഷണലാണ്, അതിവൈകാരികതയാണ്. സദാചാര പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, വളരെ സിമ്പിളാണ്, അതിന് ഇതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങളിപ്പോ ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റുള്ളവൻ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറുക. ഇതാണ് സദാചാരം. അത് വളരെ സിമ്പിളാണ്. എന്തേ, നമ്മളോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മൾ അവരോടും പെരുമാറുക. അത്രയും സിമ്പിളായ ഒരു കാര്യമാണ്. ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ അതൊക്കെ വളരെ എളുപ്പമാണ്. ഈ അസാന്മാർഗികത സദാചാരം അല്ലായ്മയൊക്കെ കൂടുതലുള്ള മതങ്ങളിലാണ്. മതങ്ങളാണത് മനുഷ്യനെ കൂടുതലും പഠിപ്പിക്കുന്നത്. ഹിന്ദുക്കളുടെ എല്ലാ ഏകപത്നിയും പല പത്നിയും എല്ലാം ഉണ്ട് ഹിന്ദുക്കളിൽ. അതിന് നിങ്ങളൊരു മതഗ്രന്ഥം അതിപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്റെ ഭാര്യയെ വേറെ ആരെങ്കിലും മോഹിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് മനസ്സിലാക്കിയപ്പോലെ ഇത്രയും സിമ്പിളായ കാര്യമുണ്ട് അല്ലേ. അതിന് ഖുർആൻ വായിച്ചു നോക്കേണ്ട, ബൈബിള് വായിക്കേണ്ട കാര്യം, ഭഗവത്ഗീത വായിക്കേണ്ട കാര്യം. ഒരുത്തനൊരു ഭാര്യയുണ്ടോ, അവൻ ആഗ്രഹിക്കുകയാണ് എന്റെ ഭാര്യയെ ആരെങ്കിലും ആഗ്രഹിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനും വേറെ ആളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും സിമ്പിളായ കാര്യം. ഇന്ന് ഭാര്യമാരെ വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ടത് അറിഞ്ഞാലും ഇതൊരു മനുഷ്യന്റെ സാമാന്യമായ സദാചാര ബോധം എന്ന് പറയുന്നതിന് മതത്തിന്റെ ആവശ്യമില്ല അല്ലേ. നിങ്ങൾ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടും ഇല്ല. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനും ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മതി. ഇത്ര സിമ്പിളായി ചെയ്യാനുള്ള കാര്യമാണ്. അതായത് ഇസ്ലാമില് ഇവര് മദ്യം ഉപയോഗിച്ചിരുന്നു. അലി എന്ന് പറയുന്ന ഒരാള് ഇങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴത്തേക്ക് അയാൾ ശകലം അടിച്ചിരുന്നു. അപ്പോൾ ഒരു അക്ഷരം പറഞ്ഞ് തിരിഞ്ഞുപോയി. അപ്പോൾ തെറ്റിയില്ലേ അത്? അപ്പോഴും ഒരു ആയത്ത് വന്നു, ഒരു നബി പറയുന്നതാണ്, മുഹമ്മദ് പറയുന്നതാണ്, ശരി മദ്യപിക്കാൻ പാടില്ല. പിന്നെ അതിൽ ഇസ്ലാമത്തിൽ പല വിഭാഗങ്ങളുണ്ട്, അതിൽ തന്നെ എന്താണ് മദ്യപാനം അനുവദിക്കുന്ന വിഭാഗങ്ങളുണ്ട്. പക്ഷെ ലഹരി പാടില്ല എന്ന് വെച്ചാൽ സ്വർഗത്ത് മദ്യമുണ്ട് പിന്നെയാണോ? അവിടെ മദ്യമുണ്ട്, ലഹരി കുറവെന്നാ പറയുന്നത്. അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇങ്ങനെ ഈ തമാശയുള്ള പല കാര്യങ്ങളും ഇസ്ലാമിൽ തന്നെ പട്ടി ഇറച്ചി തിന്നാമെന്നുള്ള വിഭാഗക്കാരുണ്ട്, ഇസ്ലാമിൽ തന്നെ ഗ്രൂപ്പുകളുണ്ട്. എന്നാ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഈ കറുത്ത പട്ടികളെല്ലാം കൊല്ലണം, കറുത്ത പട്ടികളെല്ലാം ഹറാമാണ്. ഈ കറുത്ത എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ നബി പറഞ്ഞതായിട്ട് ഹദീസുകളിലുണ്ട്. ഇന്ന് ബാക്കി പട്ടികൾ അതുകൊണ്ടല്ലേ ഒരിക്കൽ പട്ടിയെ കെട്ടി വലിച്ച് ഉണ്ടൊക്കെ പോയെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ മുസ്ലിങ്ങൾക്ക് പട്ടി വലിയ ഹറാമാണ്. പക്ഷെ സൗദി പോലെയുള്ള, കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങൾക്ക് മുസ്ലിങ്ങൾ പട്ടി വളർത്തുന്നുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ഒരുപാടുണ്ട് എല്ലായിടത്തും. ഹിന്ദുമതത്തില് ഇപ്പൊ ഹിന്ദു എന്ന് എഴുതുന്നല്ലാതെ ആർക്കാ ഹിന്ദുമതത്തോട് അങ്ങനെ വലിയൊരു, ഇപ്പോഴല്ലേ ഹിന്ദു മതത്തിനൊരു സംഘടന വന്നു? ഇപ്പോഴല്ലേ ആൾക്കാർ ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നു? അല്ലെങ്കിൽ ആരാ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ആരാ അതിന്റെ പറയുന്നത്? ഹിന്ദുമതത്തിലെ ഭൂരിപക്ഷം ഹിന്ദുമതത്തിന് പുറത്താണ്, അകത്തൊന്നുമല്ല. ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അവര് എന്താ ഹിന്ദുക്കളാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പൊ സംഘടിതമായി നിൽക്കുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അതിൽ നിന്ന് തന്നെ ആൾക്കാർ ഒരുപാട് പേര് മതം വിടുന്നുണ്ട്. അത് കൂടിക്കൂടി വരും, കുറയത്തില്ല എത്രയൊക്കെ ശ്രമിച്ചാലും ശരി. പിന്നെ ഇപ്പൊ അതേ കുറെ പിടിച്ചു നിർത്തുന്ന രാഷ്ട്രീയക്കാരാണ്. കുറച്ച് കഴിയുമ്പോൾ ആ പിടിയായി കഴിയുമ്പോഴത്തേക്ക് അവർ മതം വിടും, ഈ പ്രശ്നങ്ങളൊക്കെ കുറെ പരിഹരിക്കും. അത് സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയും, കുറെ രാജ്യങ്ങളുണ്ട്. അവിടെ മതത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല, ജനങ്ങളും മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്. അവര് അവിടെ ഹിംസ കുറവാണ്. ഫിൻലൻഡ്, ഗ്രീൻലാൻഡ് ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളാണ്. അതൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിക്കട്ടെ.